വന്നൊരുത്തൻ മാനത്ത് കൊതിച്ചിരിക്കും വെളിച്ചം കൊണ്ട് അലങ്കരിച്ചേ ഈ മണ്ണ് തണുത്തു നിൽക്കും മലമുടിതൻ മനസ്സിലെ സങ്കല്പങ്ങൾ തുയിലുണർന്നേ ോളം നോട്ടം ചെല്ലാ ദൂരത്തോളം പൊന്നും സൂര്യൻ നീട്ടുന്നുണ്ടേ ഉല്ലാസത്തിൻ്റെ കതിരോളം.